ർത്ഥവത്വം ഉഭേത അന്യതായി വിരോധ പുണ്യപാപ നാശം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ദേവയാന മാർഗത്തെക്കുറിച്ചും പറയും. ദേവയാന മാർഗത്തിൽ പോകുന്നവരുടെ പുണ്യപാപങ്ങൾ നശിക്കുന്നു എന്നാണ്. ഇവിടെ സംശയം വരുന്നത് പുണ്യപാപ നാശം ഉള്ളിടത്തെല്ലാം ദേവയാന മാർഗമുണ്ടോ എന്നുള്ളതാണ്. പുരുഷ കഴിയുന്നു ഉണ്ട് എന്നാണ്. പുണ്യപാപങ്ങൾ നശിച്ചാൽ ദേവയാന മാർഗത്തിലൂടെ പോകും. സിദ്ധാന്തി പറയുന്നില്ല പുണ്യപാപങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ദേവയാന മാർഗത്തിലൂടെ പോകണമെന്ന് നിർബന്ധമില്ല. അതാണ് പറയുന്ന പുണ്യപാപ വിധൂയ നിരഞ്ജന പരമം സാമ്യം ഉപൈതീത്യശേഷതോ ദേശാന്തര പ്രാപണി ഗതിഹി വിരുദ്ധീത. പുണ്യപാപങ്ങൾ നശിച്ചിട്ട് പരമമായ സാമ്യത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മത്തെ പ്രാപിക്കുന്നു പാപങ്ങളെല്ലാം നശിച്ച്. അപ്പോൾ പിന്നെ ഗതിയുടെ ആവശ്യമില്ല. പുണ്യപാപങ്ങൾ നശിച്ചാൽ ഉടൻ പ്രാപിക്കുന്നുണ്ടെങ്കിൽ സദ്യോമുക്തി, പിന്നെ ഗതിയുടെ ആവശ്യമില്ല. പുണ്യപാപനാശം രണ്ടു തരത്തിൽ വരാം. ഒന്ന് ഉപാസന കൊണ്ട് നശിക്കുക. ഉപാസന കൊണ്ടാണ് നശിക്കുന്നതെങ്കിൽ അവിടെ ഗതിയുണ്ട്. പിന്നെ തത്വജ്ഞാനം കൊണ്ടാണ് നശിക്കുന്നതെങ്കിൽ ഗതിയില്ല. അതാ വ്യത്യാസം. അങ്ങനെ പുണ്യപാപയെ വിധൂയ നിരഞ്ജന പാപരഹിതനായി പരവുമായ സാമ്യം ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇത്യസ്യ ശ്രുതു ദേശാന്തര പ്രാപണി ഗതിർവിരുദ്ധി. ഈ ശ്രുതിയിൽ മറ്റൊരു ദേശത്തെ, ഇവിടെ ദേശാന്തരം എന്ന് പറയുന്നത് ബ്രഹ്മലോകം, അവിടെ എത്തിപ്പിക്കുന്ന ഗതി, അതിന് വിരോധം വരുന്നു. അങ്ങനെ മറ്റൊരു ദേശമൊന്നുമില്ല പോകാൻ. അദ്വൈതമതമനുസരിച്ച് കഥം ഹി നിരഞ്ജനോ അഗന്ധ ദേശാന്തരം വെച്ച് പാപങ്ങളെല്ലാം നശിച്ച ഇവനെന്ന് പറയുമ്പോൾ പാപരഹിതമായ ബ്രഹ്മം തന്നെ. അഗന്ധ ഗമിക്കുന്നവനല്ല, യാത്ര ചെയ്യുന്നതല്ല ബ്രഹ്മം. തത്വജ്ഞാനി ബ്രഹ്മം തന്നെയാണ്. പിന്നെ എങ്ങനെ മറ്റൊരു ദേശത്തിലേക്ക് പോകും? ദേശാന്തരം വെച്ച് ഇപ്പം മരിക്കുന്നു, മരിച്ചതിനു ശേഷം അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവിടെ പോയി വിനയം പ്രാപിക്കുന്നു, ഇന്നടത്ത് എത്തിച്ചേരുന്നു, ഇന്ന ലോകത്ത് ഇന്നാരൊപ്പം കഴിയുന്നു. ഇതെല്ലാം ദ്വൈത ബുദ്ധിയാണ്. ദ്വൈതത്തിൽ ഇത് സമ്മതമല്ല. അവിടെ ഒരിടത്തും പോകുന്നുമില്ല, വരുന്നുമില്ല. അഗന്ധാവാണ്, അഗന്ധാവായ ബ്രഹ്മവിത്ത് ബ്രഹ്മം തന്നെ. പിന്നെങ്ങനെ മറ്റൊരു സ്ഥലത്ത് പോകും? ഗന്ധവ്യംച പരമസ്വാമിന്ന ദേശാന്തര പ്രാപ്തിയായത്വം ഇത്തി അനർത്ഥിക്കുമേ മാത്ര ഗതേർ മന്യാമഹേ എന്ന് പറയുന്നു. ഇവിടെ പ്രാപിക്കേണ്ട സ്ഥലം, യാത്ര ചെയ്തെത്തേണ്ട സ്ഥലം എന്ന് പറയുന്നു മറ്റൊരു ദേശമുണ്ട്. മറ്റു ദേശത്തെത്തിച്ചേരുകയാണ്. ബ്രഹ്മലോകമോ വൈകുണ്ഠമോ കൈലാസമോ അങ്ങനെ ഒരു ദേശമല്ലാതെ അതുകൊണ്ട് പിന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ തന്നെ പ്രാപിക്കുകയാണ്. തന്നെ തന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പ്രാപിക്കാനൊന്നുമില്ല, ബോധിക്കുക. അതുകൊണ്ട് പുണ്യഭാവങ്ങൾ നശിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും മരിച്ച പാപനാശത്തിന് ശേഷം ഒരു ഗമനമുണ്ട് എന്ന് സ്വീകരിക്കാൻ പാടില്ല. ഗന്ധവ്യഞ്ച പരമം സമയം ഇവിടെ പ്രാപിക്കേണ്ട ബ്രഹ്മത്തെയാണ്. പിന്നെ ദേശാന്തര പ്രാപ്തിയായിട്ടും അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി എത്തിച്ചേർന്ന് അവിടെ നിന്ന് നേടേണ്ടതല്ല, അതിനധീനമല്ല. ദേശാന്തര പ്രാപ്തിയായിട്ടും ദേശാന്തര പ്രാപ്തിക്ക് അധീനമല്ല. ഇതി ആനന്ദക്യമേ അത്ര ഗതിർ മന്യാമഹി. അതുകൊണ്ട് ഒരു ഗതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥമാണ്, അതിനൊരർത്ഥമില്ല, വ്യർത്ഥമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അദ്വൈതിയുടെ അഭിപ്രായം. ഉപന്ന തൽക്ഷണാർത്ഥ ഉപലബ്ധേർ ലോകവത് ഉപന്ന സ്വയം ഉഭേദാഭാവ ക്വചിത് അർത്ഥവതി ഗതി ക്വചിത്. ഈ ഉഭേദാഭാവം ചിലടത്ത് അർത്ഥവത്താണ്, ഗതി അർത്ഥവത്താണെന്ന് വെച്ചാൽ ഗതിക്ക് പ്രയോജനമുണ്ട്. യാത്ര ചെയ്താൽ ഒരു പ്രയോജനം വേണമെന്ന്. പ്രയോജനം എന്താണ്? ബ്രഹ്മലോകപ്രാപ്തി. ചിലടത്ത് അങ്ങനെ ഗതികൊണ്ട് പ്രയോജനമില്ല, ബ്രഹ്മപ്രാപ്തിക്ക്, ബ്രഹ്മലോകപ്രാപ്തിക്ക് യാത്ര ചെയ്യണം. ബ്രഹ്മപ്രാപ്തി യാത്രയുടെ ആവശ്യമില്ല. ഉപേദ ഉപന്യസ്തായും ഉപേദാഭാവം, ഈ രണ്ട് ഭാവവും സ്വീകരിക്കും. രണ്ടും അദ്വൈതിക്ക് സമ്മതമാണ്. ഉപാസകന് ഗതി അർത്ഥവത്താണ്, തത്വജ്ഞാനിക്ക് ഗതി അനർത്ഥകമാണ്, അർത്ഥമൊന്നുമില്ല. ക്വചിത് അർത്ഥവതി ഗതി ക്വചിത് തൽലക്ഷണാർത്ഥ ഉപലബ്ധേ. സൂത്രമാണ് ഉപന്ന തൽലക്ഷണാർത്ഥ ഉപലബ്ധേ അത് പറയുന്നു. ഗതി കാരണഭൂതോ ഹി അർത്ഥ പര്യങ്ക വിദ്യാദിഷു സഗുണേഷു ഉപാസനേഷു ഉപലഭ്യതി. ഒരുപാട് സഗുണ ഉപാസനകളെ കുറിച്ച് പറയുന്നു. പര്യങ്ക വിദ്യ, ഉപവസ്ത്രവിദ്യ, ചാണ്ഡല്യവിദ്യ, ദഹരവിദ്യ, ഇങ്ങനെ ഉപനിഷത്തുകളിൽ പല ഭാഗത്തും പഞ്ചാഗ്നിവിദ്യ, ഇതെല്ലാം സഗുണ ഉപാസനകളാണ്. സഗുണ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സഗുണ ഉപാസന എന്ന് പറഞ്ഞു? എന്താണ് അത് ഉപാസന? ഞാൻ അതന്നെ ചോദിച്ചു, സഗുണ ഉപാസന എന്താണ്? ഔപാധികമായ എന്ന് പറഞ്ഞാ ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. എന്താണ് സഗുണ ഉപാസന? അതല്ല എന്ന് മുമ്പ് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സഗുണമായ ബ്രഹ്മത്തെ ഉപാസിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെ വന്നെന്നും എന്താ പറയുന്നൊക്കെ പറഞ്ഞു. വിശേഷണങ്ങളോട് കൂടി ഒന്നിന് ഉപാസി വ്യക്തമായി പറഞ്ഞാണ്. സഗുണ ഉപാസന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന മതപ്രഭാഷണങ്ങളിൽ നിന്ന് കേട്ട് പഠിച്ചിരിക്കുന്ന അല്ല ഇവിടെ. എന്താ അത് വിടാത്തത്? പഞ്ചാഗ്നി വിദ്യ ഒരു സഗുണ ഉപാസന. അവിടെ എന്താ ബ്രഹ്മം എല്ലാം ഉണ്ടാ? യോഷിത്വാ ഗോതമ അഗ്നി ഗോതമ, യോഷത്തിനെ അഗ്നിയായി ഉപാസിക്കുക. യോഷത്തിന് ചില പ്രത്യേക ഗുണങ്ങളോടുകൂടി വിശേഷണങ്ങളോടുകൂടി ഉപാസിക്കുക. യോഷിത്ത് അങ്ങനെയാണെന്ന് ഭാവന ചെയ്യുക. യോഷം എന്ന് വെച്ചാൽ സ്ത്രീ, അഗ്നിയാണെന്ന് ഭാവന ചെയ്യുക. അതേതാ ബ്രഹ്മം? ഈ ബ്രഹ്മത്തെ വേണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിശേഷണങ്ങളോടുകൂടി ഉപാസിക്കാം. പക്ഷേ കാര്യബ്രഹ്മം ഹിരണ്യഗർഭൻ ഉപാസിക്കാം. പ്രാണോപാസന, പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സഗുണബ്രഹ്മം സഗുണബ്രഹ്മം ആണ് സഗുണോപാസന എന്ന് എന്നുള്ള പ്രചാരത്തിലിരിക്കുന്നത് വൈദികമായ രീതിയല്ല. നമ്മളിവിടെ വേദത്തിലെ സൗണോപാസനയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ വ്യക്തമായി പറഞ്ഞാണ്, ഒരു തെറ്റിദ്ധാരണയാണ്. നിർഗുണ ഉപാസന, സഗുണ ഉപാസന, ഉപാസനയ്ക്ക് പകരം വിദ്യ എന്നും പറയാറുണ്ട്. നിർഗുണവിദ്യ, സഗുണവിദ്യ, ഭാഷകാരനും കൂടെ പറയും. അപ്പൊ നിർഗുണവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? തത്വജ്ഞാനം എന്നേ ഉള്ളൂ അതിനർത്ഥം. തത്വജ്ഞാനത്തിനാണെന്ന് വെച്ചാൽ അദ്വൈതത്തിൽ പറയുന്ന തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ പോരാ. ഏത് ദർശനത്തിലായാലും ശരി, അവരുടെ ജ്ഞാനം അവർക്ക് തത്വജ്ഞാനമാണ്. ഇവിടെ അദ്വൈതത്തിൽ വരുന്ന തത്വജ്ഞാനം, അതാണ് നിർഗുണവിദ്യ. സഗുണവിദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപാസനകൾ ഈ ശ്രുതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞുള്ള പഞ്ചാഗ്നി വിദ്യ പോലെയുള്ള ദഹരവിദ്യ, മധുവിദ്യ, ചാന്തോഗ്യത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉപാസനകളെല്ലാം സഗുണ ഉപാസനകളാണ്. അത് ഏതെങ്കിലും ഉപാധികളെ ആശ്രയിച്ച് ഒന്നിനെ മറ്റൊന്നായി ഉപാസിക്കുന്നു. പൃഥ്വി വാ സർവേഷാം ഭൂതാനാം മതം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിയാണ് സർവഭൂതങ്ങളുടെയും വിരസമായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉപാസിക്കുന്നു. അവിടെ നിന്ന് ബ്രഹ്മം കടന്നു വരുന്നില്ല. ബ്രഹ്മം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വന്നാലൊട്ട് ദോഷമുണ്ട്. അതുകൊണ്ടാണ് സഗുണ ഉപാസന എന്ന്. പക്ഷേ പിൽക്കാലം അങ്ങനെ അദ്വൈത സമ്പ്രദായത്തിന് ശേഷം ദ്വൈത സമ്പ്രദായങ്ങൾക്കെല്ലാം പ്രചാരം വന്നു കഴിഞ്ഞപ്പോൾ സഗുണവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഗുണ ഉപാസന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഗുണങ്ങളുള്ള ഈശ്വരനെ ഉപാസിക്കുക, അത് ഈശ്വര ഉപാസന എന്ന് ഒരർത്ഥത്തിൽ മാത്രമായി, അല്ലെങ്കിൽ ദേവത ഉപാസന, അങ്ങനെ ഒരർത്ഥത്തിൽ മാത്രമായി. ഇവിടെ അർത്ഥത്തിലല്ല ചർച്ച ചെയ്യുന്നു. അതും പറയുന്നു പരീംഗ വിദ്യ അതിഷു സഗുണേഷു ഉപാസനേഷു ലഭ്യതേ. അപ്പോ വെറും ഭാവന എന്നാണ് അവിടെ ബ്രഹ്മലോകത്തിൽ ഒരു വലിയ പരീംഗത്തിൽ ഒരാൾ ഇരിപ്പുണ്ട്, അതാണ് ഉപാസന. അങ്ങോട്ട് ചെല്ലുക, പിന്നെ അങ്ങനെ ആളുമായിട്ടുള്ള സംവാദം, പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞ ദിവ്യ മാല്യാംബരധരങ്ങളെല്ലാം ഒന്നുചേരുക, ദിവ്യഗന്ധങ്ങൾ അനുഭവിക്കുക, ഇങ്ങനെ അവിടുത്തെ കുറെ സുഖസൗകര്യങ്ങളെ കുറിച്ചൊക്കെ പറയും, ഇതൊക്കെ ഉപാസിക്കുക, ഇങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ ഗതി കാരണം ഭൂതോഹ്യർത്ഥ പ്രയോജനം, ഗതി കൊണ്ട് എത്തിച്ചേരുന്ന പ്രയോജനങ്ങൾ. പരീംഗ വിദ്യാദിഷു സഗുണേഷു ഉപാസനേഷു ലഭ്യത. പരീംഗ വിദ്യ തുടങ്ങിയ സഗുണ ഉപാസനകളുണ്ട്. തത്ര ഹി പരീംഗ ആരോഹണം, അവിടെ ചെന്ന അവിടെ ഒരു ഉയരുന്ന സീറ്റ് കിട്ടും. ഇതൊക്കെ ഇത്തരം ഇതൊക്കെ എന്താണോ എല്ലാ മതങ്ങളിലും ഉണ്ട്. അങ്ങനെ ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ചെയർ, കാരണം ഇവിടെ അവൻ്റെ പ്രതീക്ഷ എപ്പോഴും വലിയ വലിയ ചെയറുകളാണ്. അതുകൊണ്ട് അവൻ്റെ ഭാവന അതാണ്, ഇവിടെ ചെന്നാലായിരിക്കും അത് കിട്ടുന്നത്. അത് ഇവിടെ ചിലപ്പോൾ അവൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും അത് വലിയ ചെയർ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചത്തിട്ടായാലും മതി, ഒരു വലിയ ചെയർ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലത് ഭാഗത്തൊരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്, അവിടെ പോയിരിക്കാം. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അങ്ങനെ ദൈവത്തെ അരൂപനെന്ന് പറയും. എന്നാലും അവിടെ ചെയറുണ്ട് ഇരിക്കാൻ, ദൈവത്തിനുണ്ട്, അടുത്ത് വേറൊരു സീറ്റുമുണ്ട്. മനുഷ്യന്റെ ആഗ്രഹ ചിന്തകളാണ്. എല്ലാ മതത്തിലും ഇതുണ്ട്, ഇവിടെയും ഉണ്ട്. ഇതെല്ലാം ഈ പഴയ ഗോത്ര സങ്കല്പങ്ങളുടെ ഭാഗമാണ്. ഒന്ന്, ഈ ലോകം മുഴുവൻ, അന്നത്തെ ലോകം മുഴുവൻ ഏകദേശം ഒരുപോലെ ചിന്തിച്ചിരുന്നു. പല ഭാഷകളിലാണെന്നേ ഉള്ളൂ, പല ദേശങ്ങളിലാണെന്നേ ഉള്ളൂ, അതിന് സമാനതകളുണ്ട്. പര്യങ്കസ്തേന ബ്രഹ്മണ സമ്പദനം ഇതാണ്. അപ്പം അവിടെ ഇരിപ്പുണ്ട് കാര്യബ്രഹ്മ രണ്യഗർഭൻ. അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വർത്തമാനം പറയാം, ബോറടിക്കത്തില്ല, ഒറ്റയ്ക്കാവും. അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ട്. വിശിഷ്ട ഗന്ധാതിപ്രാപ്തി, വിശിഷ്ട ഗന്ധം അവിടെ പ്രാപിക്കും. വിശിഷ്ടഗന്ധപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഗന്ധം പ്രാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം വീണ്ടും ദുഷ്ട ഗന്ധവും അനുഭവിക്കേണ്ടി വരും, ദുർഗന്ധം. അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഒരിക്കൽ ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളിടത്തോളം കാലം ആ സുഗന്ധം മാത്രമായിരിക്കും. ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളല്ലേ, നല്ല ഗന്ധം വേണം, നല്ല വസ്ത്രം വേണം, നല്ല മാലകൾ വേണം, ഇതൊക്കെയാണ് അവിടെ ചെന്നാൽ കിട്ടുമെന്ന് പറയുന്നത്. തീവമാതി ബഹു ദേശാന്തര പ്രാപ്തി ആയത്തം ഫലം ശ്രൂയത, ഇങ്ങനെയുള്ള ബഹുഫലം ശ്രൂയത്തെ ദേശാന്തര പ്രാപ്തി അധീനമായ, ദേശാന്തരത്തെ പ്രാപിക്കുന്നത് കൊണ്ട് വന്നു ചേരുന്ന വളരെ ഫലങ്ങൾ പറയുന്നുണ്ട്. ഇത് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോഴാണ് ഈ വന്നപ്പോഴാണ് പിന്നെ അത് കുറച്ചുകൂടെ മാറിയിട്ട് പൗരാണിക കാലത്ത് വന്നപ്പോൾ ദേവേന്ദ്രൻ, ദേവലോകം, ചിത്രഗുപ്തൻ ഇങ്ങനെയൊക്കെ മാറി വന്നത്. അത് അവിടെയും 5-സ്റ്റാർ സൗകര്യങ്ങളാണ്. ഇത് കാലം കൊണ്ടുവന്ന മാറ്റമാണ്. പുരാണങ്ങളിൽ വന്നപ്പോൾ അങ്ങനെയായി. അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സുഖമായിരിക്കും. കാരണം അന്നത്തെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഇന്നത്തെ കാലം വളരെ ദുഃഖകരമായിരുന്നു. പ്രകൃതി ശക്തികളോടൊപ്പം മല്ലിട്ട് വളരെ കാട്ടുമൃഗങ്ങളോടൊക്കെ പോരാടിയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് ഭയപ്പെടുത്തുന്ന ഒരുപാട് സംഗതികളിവിടെ ഉണ്ടായിരുന്നു. മനുഷ്യ ആഗ്രഹിച്ച് ഭയമൊന്നുമില്ലാത്ത ഒരു സ്ഥലം, സുഖം മാത്രമുള്ള ഒരു സ്ഥലം. അപ്പോൾ അവൻ്റെ ഭാവനയിൽ വന്ന കാര്യങ്ങളാണിത്. ദേശാന്തരപ്രാപ്തിയായത്തം ഫലം ശ്രൂയത്തെ തത്ര അർത്ഥവതി ഗതി. അപ്പോൾ ഗതി അവിടെ അർത്ഥവത്താണ്. അതുകൊണ്ടാണ് യാഗം ചെയ്യുന്ന വേദത്തിൽ തന്നെ പറയുന്നു, യാഗം ചെയ്യുന്നവൻ പറയുന്നു, വേദമന്ത്രമാണ് പറയുന്നത്. എന്താണ് ഈ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗവും നരകവും ഒക്കെ കിട്ടുമെന്ന് ആർക്കറിയാം? പുരോഹിതം പറയുകയാണ്, യജമാനോട് പറഞ്ഞിരിക്കുകയാണ്, നിനക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണ്. പക്ഷെ സ്വയം പറയുകയാണ് ഇതൊക്കെ കിട്ടുമെന്ന് ആർക്കറിയാം? ഒരു ഉറപ്പുമില്ല. ഇനി ഈ യാഗശാലയ്ക്കകത്ത് കിടന്ന് പുകയടിച്ച് ചത്തുപോകണ്ട. അതുകൊണ്ട് ഇതിൻ്റെ യാഗശാലയിലെ ജനലുകളെല്ലാം ഒരു വീതിക്ക് ഉണ്ടാക്കി വലുതായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. കാരണം പുക പുറത്തു പോകണം, ശ്വാസം മുട്ടാൻ പാടില്ല. ഇത് വേദമന്ത്രം പറയുന്നതാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം ഭാവനയാണ്, മനുഷ്യന്റെ ഭാവനകളാണ്. ഇന്നും അങ്ങനെ മനുഷ്യന് ഭാവനകളുണ്ട്. അവിടെ ഇവിടെ എത്തിച്ചേരും സ്വർഗത്തിലും ഒക്കെ എന്നുള്ളത്. എന്നാൽ ഈ സമ്യക് ദർശന തൽലക്ഷണാർത്ഥ ഉപലബ്ധിരസി, സമ്യക് ദർശനത്തിൽ ഇങ്ങനെയുള്ള ഭാവനകൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല. അവിടെ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഈ പറയുന്ന 5-സ്റ്റാർ സൗകര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യനെ കുറിച്ചുകൂടെ വിവേകമാണ്. തൽലക്ഷണാർത്ഥ ഉപലബ്ധി, ആ രൂപത്തിലുള്ള അർത്ഥപ്രാപ്തി, സൗകര്യങ്ങൾ പ്രാപിക്കുക എന്നുള്ളതൊന്നും ഇവിടെ സമ്യക് ദർശനത്തിലില്ല. ഇനി പ്രാപിച്ചാൽ തന്നെ അത് അനിത്യമാണെന്നറിയാം. അല്ലെ പറയുന്നത്, ആർക്കറിയാം ഉണ്ടോ ഇല്ലേ എന്നുള്ള അരിഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു, ഈ ലോകം പോലെ തന്നെ പരലോകമുണ്ട്. അത് പറയുന്നത് എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അനിത്യമാണ്, പിന്നെ അവിടെ പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് പറയുന്നത് ഇഹ അമുത്ര ഫലഭോഗ വിരാഗം. ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഫല ഭോഗങ്ങൾ താല്പര്യമില്ലാതെ ഇരിക്കുക, വിരക്തനായിരിക്കുക. അദ്വൈതത്തിൽ എന്റെ ഒരു ഗുണം അതാണ്. അദ്വൈതത്തിൽ അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നില്ല. എന്നുവെച്ചാൽ അറിയാതെ വിശ്വസിക്കുക, അങ്ങനെ ഒരു ബാധ്യതയില്ല. ഉണ്ടാകാം ഇല്ലാകാം എന്ന് പറയുമ്പോൾ അത് അറിയാതെയുള്ളൊരു വിശ്വാസമാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിലും തനിക്ക് അറിയത്തില്ലല്ലോ. ഉണ്ടെങ്കിലും തന്റെ വിശ്വാസം അന്ധമാണെന്നുകൊണ്ട് അറിഞ്ഞിട്ടല്ല വിശ്വസിക്കുന്നു. ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും അന്ധം തന്നെ വിശ്വാസം, അറിഞ്ഞിട്ടല്ല വിശ്വസിക്കുന്നു. സമ്യക് ദർശനത്തിൽ എന്താണ്? തത് ലക്ഷണ അർത്ഥ ഉപലബ്ധി നാസ്തി. ആ രൂപത്തിലുള്ള അർത്ഥ ഉപലബ്ധി ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, നിങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വർഗം നരകം ഇതെല്ലാം വിട്ടിട്ട് സമ്യക് ദർശനത്തിലേക്ക് വരിക. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാം. നഹി ആത്മീകത്വദർശിനാം ആപ്തകാമാനാം ഹേവ ദഗ്ധശേഷക്ലേശബീജാനാം ആർദ്ധഭോഗകർമാശേക്ഷണം വ്യതിരേകേണ അപേക്ഷിതവ്യം കിഞ്ചിതസ്തി തത്ര അനർത്ഥിക ഗതിഹി. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. പുരുഷപ്രയത്നവും പ്രാരബ്ധവും ത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അവിടെ പുരുഷപ്രയത്നത്തെ കുറിച്ച് പറഞ്ഞു, ഇവിടെ പ്രാരബ്ധത്തെ കുറിച്ച് പറയുന്നു. അപ്പോ നമ്മുടെ ഇതൊക്കെ ഒരു ആഗ്രഹ ചിന്ത എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാവുന്നുള്ളു. ഭാഷകാരനോട് തന്നെ പറയുന്നു, എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞു, ഇതാഗ്രഹ ചിന്തയാണ്. എന്തുകൊണ്ട്? ഇത്തരം കാമനകൾ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പ്രാപിക്കുന്നതും. അപ്പൊ ഇത്തരം സ്വർഗ നരകങ്ങളെയൊക്കെ ഭാഷ്യകാരൻ അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഭാഷ്യകാരനും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ അത് അംഗീകരിക്കുന്നത് അവന്റെ കാമനയ്ക്ക് അധീനമായെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിനക്കങ്ങനെ ഒരു കാമന ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിനെ പ്രാപിക്കുന്നതിന് വേണ്ടി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. അല്ലാതെ നിരുപാധികമായി അതിനെ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നു ആപ്തകാമാനാം? ഇവിടെ പറയുന്നു ആപ്തകാമന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. സ്വർഗ നരക ചിന്തകളുടെ ആവശ്യമൊന്നുമില്ല. എന്തിനാ ഒന്നിനെയും പ്രാപിക്കുന്നില്ല എന്നാണ്. തത്വജ്ഞാനി ആത്മീകത്വദർശിന, ആത്മീകത്വദർശിക്ക് പിന്നെ അവന് എല്ലാ കാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നു എന്താ പറയുന്നു? ആ അത് തന്നെ അവൻ ഈ പറയുന്ന സ്വർഗവും നരകവും എന്നെല്ലാം പറയുന്നതെല്ലാം ഭേദബുദ്ധിയിലാണ്. തന്നിൽ നിന്ന് അന്യമായി ഒന്നും ഇല്ലെങ്കിൽ അവൻ തന്നെ തന്നെ പ്രാപിച്ചു കഴിഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞത്. അവന് ഇനി ഏത് കാമത്തെ പ്രാപിക്കാനുള്ളത്? അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന എല്ലാ കാമനകളെയും അവൻ പ്രാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവൻ ആപ്ത കാമനാണ്. അവന് പ്രാപിക്കാനായിട്ടൊന്നുമില്ല, കാമങ്ങളൊന്നുമില്ല. പ്രാപിക്കുക. ഒരു കാമവും ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ നല്ല ചാപ്പാട് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒന്നും പ്രാപിക്കാത്തവൻ പലതിനെയും പ്രാപിക്കുന്നുണ്ടല്ലോ ഇവിടെ. അതിന് സമാനമായിട്ട് പറയുന്നത് ദഗ്ധശേഷ ക്ലേശ ബീജാണ്. ക്ലേശ ബീജങ്ങൾ, ക്ലേശത്തിൻ്റെ ബീജങ്ങൾ, അവിദ്യ, രാഗാദികളെല്ലാം എല്ലാം അവനെ സംബന്ധിച്ച് ഇല്ലാതായി. സമ്യക് ദർശനം അതിനെയൊക്കെ നശിപ്പിക്കുമല്ലോ. അതെല്ലാം നശിച്ചു കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം പ്രവൃത്തികൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന ആരബ്ധ ഭോഗ കർമാശയ ക്ഷപണം, ഇനി അവനിൽ നശിക്കാനൊന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നത്. ആഗ്രഹപൂർവം ഭക്ഷണം കഴിക്കുന്നതും മറ്റും. അപ്പോൾ അതിനി എന്താ നശിക്കേണ്ടത്? നശിക്കേണ്ടത് ശരീരം തന്നെ. ശരീരം എന്തുകൊണ്ട് നശിക്കുന്നില്ല? ശരീരത്തിന് കാരണമായ, ശരീരപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന കർമാശയം നശിച്ചില്ല. ചോദിക്കും, ശരീരവും കർമാശയവും മാത്രമേ ഉള്ളൂ അവന്? രണ്ടേ ഉള്ളൂ. കർമാശയം ഉണ്ടെങ്കിൽ കർമാശയ ഫലം, കർമാശയ ഫലം, കർമ്മസംസ്കാരം. കർമാശയം എന്ന് പറയുന്നത് കർമ്മസംസ്കാരമാണ്. അതിൻ്റെ ഫലമായ സൗതുക്ക അനുഭവങ്ങളുമുണ്ട്. മനസ്സൗതുക്കങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഏതുവരെ ഈ ശരീരം നശിക്കുന്നത് അത് അംഗീകരിക്കുന്നുണ്ട്. സുഖദുഃഖാനുഭവങ്ങളില്ലാതെ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് സുഖവും ദുഃഖമൊന്നും ഇല്ലാന്ന് പറയാൻ വെറും തട്ടിപ്പാണ്. ആ പറയുന്ന തന്നെ ഒരു സുഖമായതുകൊണ്ടാണ് പറയുന്നു. പറയുന്ന സുഖം, മറ്റുള്ളവർ കേൾക്കുന്ന സുഖം, അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ, അതിന് സുഖം. അപ്പോൾ എനിക്ക് സുഖം ദുഃഖമൊന്നും ഇല്ലാന്ന് പറയുന്ന വെറും തട്ടിപ്പാണ്. സുഖദുഃഖങ്ങളുടെ ഭാഷകാരൻ ആയിരുന്നു. എന്താണ് ആരബ്ധ ഭോഗ കർമാശയം? ആരബ്ധമായിരിക്കുന്ന ഭോഗത്തിന് ഹേതുവായിരിക്കുന്ന കർമാശയം, കർമ്മ സംസ്കാരം, അതിൻ്റെ കർമ്മ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യപാപങ്ങൾ. പിന്നെ കർമ്മ സംസ്കാരം എന്ന് എന്തിനാ പറയുന്നു? കർമ്മ സംസ്കാരം എന്ന് പറയുന്ന എന്താണ്? കർമ്മം ക്ഷണികമാണ്. കർമ്മം ചെയ്യുന്ന സമയത്തേ ഉള്ളൂ. അപ്പൊ ക്ഷണികമായ കർമ്മം നശിച്ചാലും അവശേഷിക്കുന്നത് കൊണ്ടാണ് അതിനെ കർമാശയം എന്ന് പറയുന്നത്. കർമ്മ അവശേഷിപ്പിച്ചാണ് കർമാശയം എന്ന് പറയുന്നത്. ആ കർമാശയമാണ് പ്രാരബ്ധരൂപത്തിലുള്ള ശരീരത്തിനും ശരീരാധിഷ്ഠിതമായിരിക്കുന്ന സുഖദുഃഖാനുഭവങ്ങൾക്കും ഹേതു. സുഖദുഃഖാനുഭവിക്കണം ഈ ശരീരം വേണം മുമ്പ് പറഞ്ഞല്ലോ. തത്വജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ നശിപ്പിച്ചില്ല. പിന്നെ അതെങ്ങനെ നശിക്കും? തത്വജ്ഞാനത്തിന് നശിപ്പിക്കാൻ വയ്യാത്ത എങ്ങനെ നശിക്കും? അങ്ങനെ ശരീരം അവസാനിക്കുമ്പോൾ നശിക്കുന്നു. ഭോഗേന ക്ഷപയിത്വ ഭക്ഷ്യകാരൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടില്ലേ, അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെന്തിനു വേണ്ടിയാണോ സംസ്കാരം ഉണ്ടായത് ആ സംസ്കാരത്തിന്റെ ഫലമായ സുഖദുഃഖങ്ങൾ അനുഭവിച്ചാൽ നശിക്കും. കർമ്മ സംസ്കാരം അതങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് നശിച്ച് നശിച്ച് പിന്നീട് സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ഉള്ള കർമ്മ സംസ്കാരം ശേഷിക്കുന്നില്ല. ശേഷിക്കുന്നത് പിന്നെ ശരീരത്തിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ഈ ശരീരം കൊണ്ടൊരു പ്രയോജനമില്ല. ശരീരം തന്നെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. സുഖദുഃഖ അനുഭവത്തിന് ഹേതുവായിരിക്കുന്ന സംസ്കാരം നശിച്ചാൽ പിന്നെ സുഖദുഃഖ അനുഭവം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ശരീരത്തിനും കാരണമായിരിക്കുന്നത് പ്രാരബ്ധ സംസ്കാരമാണ്, അതും നശിക്കുന്നു. രണ്ടു നാശം സംഭവിക്കുന്നു. രണ്ടു നാശം സംഭവിക്കുമ്പോൾ അവസാനിക്കുന്നു ജീവിതം എന്ന് പറയുന്ന അവസാനിക്കുന്നു, മരണം അത് സംഭവിക്കുന്നു. അപ്പോ സംസ്കാരം ആരബ്ധ സംസ്കാരം ഭോഗം കൊണ്ടേ നശിക്കത്തുള്ളൂ. പക്ഷെ ഞാനാഗ്നി സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതോ? സത്യമെന്ന് ബോധിച്ചാൽ ഇതെല്ലാം അസത്യമെന്ന് ബോധിച്ചല്ലേ. ശരീരവും ഭോഗവും എല്ലാം അസത്യമെന്ന് ബോധിച്ചല്ലേ. അപ്പൊ പിന്നെന്താ ഇത് ഇല്ലാതാകാത്തത്? സർവകർമ്മങ്ങളും നശിച്ചു എന്നല്ലേ പറയുന്നത്. സർവകർമ്മങ്ങളെയും അസത്യമെന്ന് ബോധിച്ചു പറയുന്നു. അങ്ങനെ ബോധിച്ചതുകൊണ്ട് സഞ്ചിതവുമില്ല ആഗാമിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബോധിച്ചതുകൊണ്ട് പ്രാരബ്ധമില്ലല്ലോ. പിന്നെന്താ ഇത് അനുഭവിക്കുന്നത്? അസത്യമെന്ന് ബോധിച്ചതുകൊണ്ട് സഞ്ചിതമില്ല. പിന്നെ സഞ്ചിതമുണ്ടോ? പിന്നെന്താ ഇത് അനുഭവിക്കുന്നത്? ഇത് അനുഭവിക്കുകയാണെങ്കിൽ പലരുടെയും സംശയമാണ്. അസത്യമൊന്ന് ബോധിച്ച ഒറ്റ കാരണം കൊണ്ട് തന്നെ സഞ്ചിതമില്ല ആകാമയില്ല, പക്ഷെ ഇത് അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും സഞ്ചിതം ഇതുപോലെ വീണ്ടും അനുഭവിച്ചൂടെ? അതില്ലെന്നും പറയുന്നു. അപ്പൊ എന്താ കാരണം? വ്യക്തമാകുന്നില്ല. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഞാനാഗ്നി സർവകർമാണി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. ശരി, എന്തൊക്കെ ദഹിച്ചു? സഞ്ചിതം ആഗാമി പ്രാരബ്ധം എല്ലാം നശിച്ചു. പക്ഷെ ഇപ്പൊ എന്താ ശേഷിക്കുന്നത്? പ്രാരബ്ധം. സഞ്ചിതത്തിനും ആഗാമിക്കും എന്ത് പറ്റി? അത് പോയി. അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. സഞ്ചിത കർമ്മങ്ങളിൽ നിന്നും വീണ്ടും ഒരു കർമ്മവും ഉണ്ടാകുന്നില്ല. എന്നുവെച്ചാൽ പിന്നെ ശരീരം ഉണ്ടാകുന്നില്ല, ഭോഗാനുഭവം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? അത് ബോധിച്ചതുകൊണ്ട് നശിച്ചു. പ്രാരബ്ധവും ബോധിച്ചതുകൊണ്ട് നശിച്ചില്ലേ. പിന്നെ എങ്ങനെ ഇത് തുടരുന്നു? അല്ല, ബോധിച്ചതിന് ശേഷം നശിച്ചാൽ വീണ്ടും തുടരാമെങ്കിൽ സഞ്ചിതവും ആഗാമിയും വീണ്ടും തുടർന്നൂടെ? എന്ത് സമാധാനം എന്നാ ചോദിച്ചു അദ്വൈതത്തിൽ? സഞ്ചിതാഗാമികളെപ്പോലെ ഇത് എന്തുകൊണ്ട് നശിച്ചില്ല? അതിനെന്ത് സമാധാനമാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ ഒരു സമാധാനമില്ലേ? പ്രാരബ്ധം അവശേഷിക്കുന്നു എന്നുള്ളത് ജ്ഞാനിയെ കുറിച്ചുള്ള ഒരു പരദൃഷ്ടിയാണ്. ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ പ്രാരബ്ധവും ഇല്ല. അപ്പൊ പരദൃഷ്ടിയിൽ സഞ്ചിതവും ആഗാമിയൊക്കെ വരുമോ? വരാമോ? നശിച്ചാൽ അപ്പൊ ഞാനീ എന്ത് ചെയ്യും? മരിച്ചിട്ട് വീണ്ടും ജനിച്ച്. അതെങ്ങനെ സഞ്ചിതമില്ലാതെ എങ്ങനെ ജനിച്ചു? അത് പരദൃഷ്ടിയിലാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംഗതി എളുപ്പമായി, ഞാൻ ജനിച്ചിട്ടില്ല, നിന്റെ ദൃഷ്ടിയിലാണ്, അത് പറഞ്ഞാൽ മതിയോ? അങ്ങനെ ജനിക്കുമോ? ഒന്നുകൂടെ പറഞ്ഞ്. ആ അതാണ് അതിന് യുക്തി പറയുന്നത്. പ്രാരബ്ധം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? അത് ഫലം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിന് ഭാഷ്യകാരൻ പറയുന്ന ഒരു യുക്തിയാണ്. സഞ്ചിതമോ ആഗാമിയോ ഫലം കൊടുക്കാൻ തുടങ്ങിയോ? ഇല്ലല്ലോ, അത് ഫലം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോ അത് വ്യത്യാസമുണ്ട്. ഫലം കൊടുക്കാൻ തുടങ്ങാത്തത് കൊണ്ട് തന്നെ അതിന്റെ നാശം എന്ന് പറയുന്നത് ആത്യന്തികമാണ്. പക്ഷെ സഞ്ചിതവും ആഗാമിയും പോലെ അല്ല പ്രാരബ്ധം. അതെന്താണോ ഫലം കൊടുക്കാൻ തുടങ്ങിയാൽ അതിന്റെ തത്വദൃഷ്ടിയിൽ അത് നശിച്ചു. ശരി തന്നെയാണ്. സഞ്ചിതവും ആഗാമിയും പോലെ തന്നെ അത് പോയി. പക്ഷെ ഭക്ഷ്യകാരൻ അവിടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫലം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം അവസാനിച്ചതിന് അതിന്റെ സ്വരൂപത്തിൽ നാശം സംഭവിക്കത്തുള്ളൂ. അതിനൊരു ഉദാഹരണം എന്താ പറയുന്നത്? മുക്തേഷു ചക്രഭ്രമണം. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ പറയും. അതിന് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നത്. അത് സഞ്ചിത ആഗാമികളിൽ നിന്നുള്ള വ്യത്യാസത്തെ എടുത്ത് കാണിക്കുന്നു. ഇതെല്ലാം നശിക്കുന്നു. എന്തായാലും ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസം തരുന്നു. അപ്പോ അത് ഒരു നിയമം, നമ്മുടെ ലൗകികമായ നിയമം, നമ്മുടെ അനുഭവത്തിലുള്ള ഒരു നിയമം. ആരബ്ധമായ ഒന്ന് അത് പൂർത്തിയാക്കി അത് അവസാനിക്കുന്നു. ചക്രം കറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കറക്കിയില്ലെങ്കിലോ? പിന്നെ കറക്കലില്ല അവിടെ. കൈയെടുത്തു കഴിഞ്ഞു, പെഡലിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനൊരു സ്വാഭാവികമായ ഇതിലെ അത് നിൽക്കത്തുള്ളൂ. സത്യമല്ല, ബോധിച്ചു. ബോധിച്ചാലും ഇത് സംഭവിക്കുന്നു. അതാണ് ആഗാമി സഞ്ചിത കർമ്മങ്ങളിൽ നിന്നും പ്രാരബ്ധ കർമ്മത്തിലുള്ള വൈലക്ഷണ്യമായി ഭാഷ്യകാരൻ എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ കർക്കം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിന് ഹേതുവായ കർമ്മം ഒന്നും തന്നെ അവശേഷിക്കുന്നു. അതുകൊണ്ട് അത് ലാസ്റ്റ്, പിന്നെ ജന്മം ഉണ്ടാകുന്നില്ല എന്ന് ഭാഷ്യകാരൻ പറയുന്നത് ഒരു ലൗകികമായ യുക്തിക്കനുസരിച്ചിട്ടാണ്. ദൃഷ്ടാന്തം കൊണ്ടുവരുന്ന യുക്തിയെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ, ശരി, ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായി, തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സഞ്ചിതം ആഗാമിയെല്ലാം നശിച്ചു. അയാൾക്കിനി ഫലം അനുഭവിക്കാനൊന്നും ശേഷിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഏത് സമയം വേണമെങ്കിലും മരണം സംഭവിക്കും. അതിന് വിശേഷിച്ച് കാലദേശങ്ങളെയൊന്നും ഉപേക്ഷിക്കുന്നില്ല. ഒരു വർഷമൊന്നോ രണ്ട് വർഷമൊന്നോ ഒരു നിമിഷമൊന്നോ രണ്ട് നിമിഷമൊന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷികാരൻ പറയുന്ന യുക്തി അനുസരിച്ച് പറയുന്ന വേഗം, ആ വേഗം ക്ഷയിച്ചു കഴിഞ്ഞാൽ അപ്പം ശരീരം പതിക്കുന്നു. അപ്പോൾ അതുവരെയുള്ള എല്ലാത്തിനും കൂടെ മൊത്തത്തിൽ ചേർത്തങ്ങ് പറയും. ആ ശരീരത്തെയും അസുഖദുഃഖ അനുഭവങ്ങളെയും എല്ലാം ചേർത്ത് പറയുന്നതാണ് പ്രാരബ്ധം എന്ന് പറയും. അതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. അതും പുരുഷപ്രയത്നത്തിന് അധീനമാണ്. ഇതെല്ലാം അവൻ തന്നെ ഉണ്ടാക്കിയതാണ്, വേറെ ആരും അതിനു വേണ്ടി ഉണ്ടാക്കിയാൽ. സ്വയം സമ്പാദിച്ചതാണ്. അതുകൊണ്ട് പുരുഷപ്രയത്നത്തിന് അധീനമാണ് എല്ലാ ഫലങ്ങളും. ശരീരവും ശരീര അധിഷ്ഠിതമായിട്ടുള്ള സുദുഃഖാനുഭവങ്ങളും എല്ലാം. അല്ലാതെ നമുക്കറിയാൻ വയ്യാത്തതിനുള്ള പ്രാരബ്ധം എന്ന് പറയുന്നു, നമുക്കറിയാമെന്നുള്ളത് തന്നെ. എങ്ങനെ അറിയാൻ പറ്റും? യുക്തി കൊണ്ട് മനസ്സിലാക്കും. സുഖദുഃഖങ്ങൾക്ക് ഹേതുവായി ഈ ലോകത്ത് കർമ്മത്തെ കാണുന്നുണ്ട്. അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് ഹേതുവായ കർമ്മം പ്രത്യക്ഷമല്ലെങ്കിലും പറയുന്നു, അത് ഏതോ ഒരു അവസരത്തിന് സുഖദുഃഖ ഹേതുവായ കർമ്മം അനുഷ്ഠിച്ചിരിക്കുന്നു. ഒരു യുക്തിയാണ്. പക്ഷേ ഈ ജന്മത്തിൽ പറയും, ഞാൻ ഈ ജന്മത്തിൽ ഒരു പാപവും ചെയ്തില്ല എന്നാലും എന്തായി ദുഃഖം അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ പാപം ചെയ്തില്ല. ഉറപ്പുള്ള ആളല്ല പറയുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അവിടെ എടുക്കാം എന്താണത്, പൂർവ്വജന്മ കർമ്മമാണെന്നെടുക്കാം. അത് മാത്രമല്ല, കർമ്മഫലമായാണ് സുഖദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ ചില സുഖദുഃഖങ്ങൾക്ക് കാരണമായ കർമ്മത്തെ കണ്ടെത്താനേ കഴിയത്തില്ല. എവിടെയാണ്? ശൈശവത്തിലൂടെ സുഖദുഃഖങ്ങൾക്ക് കർമ്മം ഇവിടുന്ന് കണ്ടെത്തും. അവിടെ അഹംബുദ്ധിപൂർവമായിട്ടൊരു കർമ്മവും നടക്കുന്നില്ല, പക്ഷെ അവിടെ ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ബാഹ്യമായ നിമിത്തങ്ങൾ പോലും ഇല്ലാതെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അവിടെയൊക്കെ ഒരു യുക്തി പ്രയോഗിക്കുകയാണ്. എന്തുകൊണ്ട് ഇവിടെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്? പ്രവർത്തിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും ശൈശവത്തിനും ആ സുഖദുഃഖങ്ങൾക്ക് കാരണമായ കർമ്മം മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാരബ്ധമെന്ന് പറയുന്ന ഒരു കർമ്മ സംസ്കാരത്തെ അതിൻ്റെ ഫലത്തെ അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചേ അദ്വൈതത്തിന് നിലനിൽപ്പുള്ളൂ, ഇല്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്ന ഒരാശയമേ നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട്? ഉപദേശിക്കാൻ ആരുമില്ല. അദ്വൈതം ആര് പറയും? പ്രാരബ്ധമില്ല. തത്വജ്ഞാനം ഉണ്ടായി, സഞ്ജീവ ആഗാമി പ്രാരബ്ധമെല്ലാം നശിച്ചുപോയി, ഒന്നും ശേഷിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മരിക്കും. പിന്നെ തത്വജ്ഞാനം ആരാർക്ക് ഉപദേശിക്കും? തത്വജ്ഞാനിയുടെ പ്രവൃത്തികളെല്ലാം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രാരബ്ധ സംസ്കാരം. ലോകക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം അത് ശങ്കരാചാര്യരുടെ അദ്വൈതത്തിൽ അത് കൂടിയേ തീരും. അല്ലെങ്കിൽ യാതൊരു അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ തന്നെ ആ പ്രാരബ്ധ കർമ്മം ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ള ഒരു ചോദ്യം എങ്ങനെയായിരിക്കും? അപ്പോൾ അങ്ങനെ ഒരു തത്വജ്ഞാനികൾ പലതരത്തിൽ കാണും. ഭാഷ്യകാരൻ പറയുന്നത് ഒരുവൻ അങ്ങനെ തത്വജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ സർവകർമ്മ സന്യാസം. പക്ഷെ എല്ലാവരിലും അത് കാണുന്നില്ല. അപ്പം പിന്നെ അവിടെ എന്തു പറയും? തത്വജ്ഞാനമുണ്ട്, പലതരത്തിൽ കാണുന്നു. ഒന്ന് സർവകർമ്മ സന്യാസം, അതിപ്പോ ആർക്ക് വേണ്ടി പറഞ്ഞു? ബ്രാഹ്മണർക്ക്. ബ്രാഹ്മണർക്ക്. അത് വന്നു ഭാഷകാരൻ പറഞ്ഞത് ശരിയാണ്, ബ്രാഹ്മണർക്കാണ് സർവകർമ്മ സന്യാസം. ശാതുർവർണ്യത്തിൽ ബ്രാഹ്മണർക്ക് വേണ്ടി പറഞ്ഞു, ബ്രാഹ്മണ ഗോത്രത്തിൽ പറഞ്ഞവന് സർവകർമ്മ സന്യാസം. കാരണം അവനാണ് ആൾക്കാരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് സർവകർമ്മ സന്യാസം പറഞ്ഞു. അതൊന്ന്. പിന്നെ മോക്ഷമായാലും മുക്തനായാലും ബ്രാഹ്മണനാണ് മാത്രമേ ശങ്കരായ സർവകർമ്മ സന്യാസം പറയുന്നുള്ളൂ. പിന്നെ വരുന്ന ഇങ്ങനെയുള്ളവരാണ്. എന്താണ്, ചിലർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ എന്തുവരും? അതിനു വേണ്ടിയിട്ടാണ് ഈ അധികരണത്തിൽ തന്നെ, ഈ പാദത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ്, എന്താണ് പോയോ ഈ പാദത്തിൽ ചർച്ച ചെയ്തതും? പോയി അധികാരപുരുഷന്മാർ, അങ്ങനെ ഒരു കൂട്ടം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ ഉപയോഗിക്കുക. ഈശ്വരന്റെ നിയോഗം അനുസരിച്ച് തത്വജ്ഞാനം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അത് ഈശ്വരന്റെ നിയമമാണ്. അതിൽ നമ്മൾ കയറി കൈകടത്താൻ പറ്റില്ല. കാരണം നമുക്ക് ഈശ്വരന്റെ നിയമം ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ ഭാഷക്കാർക്ക് അതൊക്കെ ശരിയാ. അത് ഉപാസന വേറെ, ഇവിടെ തത്വജ്ഞാനം വേറെ. അതുകൊണ്ട് അത് പറഞ്ഞാണ് തന്നെ ഇതും പറയും. ഈശ്വരന്റെ നിയോഗമനുസരിച്ച് ചിലര് പ്രവർത്തിക്കുന്നു. അത് വേറെ ഓരോരോ പ്രകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവും. സന്തോഷപ്രകാരമാണ് പ്രവർത്തിക്കുന്നു, അല്ല ഈശ്വര നിയോഗം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് പ്രാരബ്ധത്തെ എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളൊക്കെയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ തത്വജ്ഞാനികൾക്കുമാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞോ? എല്ലാ തത്വജ്ഞാനികളും അധികാര പുരുഷന്മാരെന്ന് പറഞ്ഞോ? പറഞ്ഞോ? പിന്നെന്താ അങ്ങനെ ഒരു സംശയം? എന്ന് പറയാത്ത നമ്മൾ എന്തിനാ പറയുന്നത്? ഇതിനെ നശിപ്പിച്ച് അടങ്ങുന്നുണ്ടോ ഇത്ര വാശി? ശങ്കരാചാര്യർ ഓരോന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞിരിക്കുന്നല്ലേ. തത്വജ്ഞാനി ഇങ്ങനെയാണ്, അധികാര പുരുഷൻ ഇങ്ങനെയാണ്. ഇതുകൂടാതെ ഇനി വേറൊരു വിഭാഗം കൂടെ ഉണ്ട്. എന്താണ് ചോദിച്ചതെല്ലാം പഴമൊഴുങ്ങിയതുപോലെ ഇരിക്കും. ഇനി ഏതാണുള്ളത്? മുമുക്ഷുവിന്റെ കാര്യമൊക്കെ പറഞ്ഞൂടെ. പല കാറ്റഗറി ഉണ്ട്, അവതാര പുരുഷന്മാര്, അവതാരം. അങ്ങനൊരു അവതാരത്തെ കുറിച്ചും പറയുന്നുണ്ട്. വസന്തമായി ആശ്രയിച്ച് സ്വയം ശരീരം സ്വീകരിച്ച് വന്ന് പ്രവർത്തിക്കുന്നു തത്വജ്ഞാനി. ഇങ്ങനെ മൂന്ന് കാറ്റഗറി പറയുന്നുണ്ടെന്നുള്ളത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ അതിന് വെറുതെ എന്തിനാ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു? സർവകർമ്മ സന്യാസം എന്താണെന്ന് പറഞ്ഞല്ലോ. അധികാര പുരുഷൻ എന്താണെന്ന് പറഞ്ഞു. അവതാരം എന്താണെന്ന് പറഞ്ഞു. അത് മൂന്ന് ഡിപ്പാർട്ട്മെന്റാണ്. പിന്നെന്തിനാ അതിന് സംശയം വരുന്നത്? എല്ലാവർക്കും ജ്ഞാനമുണ്ട്, അതാണ് എല്ലാവരിലുമുള്ള സമാനത. പക്ഷെ മൂന്ന് മൂന്ന് തരത്തിലാണ് എന്ന് ഭാഷകാരൻ തന്നെ പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്തതുമാണ് ഈ അധികാര പുരുഷന്റെ കാര്യം. തുടങ്ങിയ കാലം മുതലേ ഞാൻ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വരും, നമ്മൾ ചർച്ച ചെയ്യും. തുടങ്ങിയ കാലത്ത് തന്നെ അവതാരത്തെ കുറിച്ച് ഭാഷകാരൻ പറഞ്ഞപ്പോഴും പറഞ്ഞു. തത്വജ്ഞാനി എന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മൂന്ന് കാറ്റഗറിയാണ്. ഇതിൽ പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെയൊക്കെ കൂട്ടിക്കെട്ടി ആശയക്കുഴപ്പങ്ങളുണ്ടാക്കും? ഇത് ബുദ്ധി തെളിയാൻ വേണ്ടിയിട്ടാണത് ചിന്തിക്കുന്നതല്ല. വീണ്ടും അതിനകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് മൂന്നും മൂന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ സർവകർമ്മ സന്യാസിയാണ്. അവതാര പുരുഷൻ എങ്ങനെ കർമ്മം സന്യാസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടാണ്. രണ്ടും ഒന്നാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിൽ പ്രസക്തിയുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അവരെ ഒന്നും കുറിച്ചല്ല, തത്വജ്ഞാനിയെ കുറിച്ചാണ്. അങ്ങനെ തത്വജ്ഞാനിക്ക് എന്താണ് പിന്നീട് ശരീരത്തെ ആശ്രയിച്ച് ചോദിക്കവിടെ പിന്നെ സർവകർമ്മ സന്യാസം എന്തിനാ? പ്രാരബ്ധമനുസരിച്ച്, പ്രാരബ്ധ സംസ്കാരമനുസരിച്ച്. അപ്പൊ അതിന് ഭാഷകാരൻ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നു പ്രാരബ്ധം അനുസരിച്ചാണ് ശരീരം നശിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ. പിന്നെ സർവകർമ്മ സന്യാസം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്താ പിന്നെ അങ്ങനെ പറയുന്നത്? സർവകർമ്മ സന്യാസം ഈ തത്വജ്ഞാനിയെ സംബന്ധിച്ച്, ബാക്കി പോട്ടെ അവതാര പുരുഷനും അധികാര പുരുഷനും പോട്ടെ, തത്വജ്ഞാനിയെ സംബന്ധിച്ച് പിന്നീട് ജ്ഞാനത്തിന് ശേഷം എല്ലാം പ്രാരബ്ധത്തിന് അധീനമാണ്. പിന്നെ അവിടെ കർമ്മസന്യാസം എന്ന് പ്രത്യേകം പറയേണ്ടത് എന്താ? തത്വജ്ഞാനിയെ സംബന്ധിച്ച് പുരുഷാർത്ഥം ഒന്നും നേടാനല്ല, നേടിക്കഴിഞ്ഞു, പുരുഷാർത്ഥം അവശേഷിക്കുന്നു, കൃതകൃത്യനാണ്. പിന്നെന്തിനാ സന്യാസം പറയുന്നു? ആ അവിടെ ഭാഷകാരൻ സന്യാസം വിധിക്കുകയല്ല. നീ സന്യാസി ആയിക്കൊള്ളണമെന്ന് പറയല്ല. സന്യാസം വിധിക്കാം എവിടെ? മുക്ഷുവിനും വിധിക്കാം. അവനാണ് വിവിധിഷ സന്യാസി എന്ന് പറയുന്നത്. അവന് സന്യാസത്തെ വിധിക്കാം, നീ സന്യാസം അങ്ങനെ സ്വീകരിക്കണം എന്നുവെച്ചാൽ കർമ്മത്തെ തിരിക്കണമെന്ന്. പക്ഷെ ഇവിടെ തത്വജ്ഞാനിയുടെ സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? അത് സംഭവിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. സന്യാസം ഇവിടെ സംഭവിച്ചിരിക്കണം. അവിടെ ബ്രാഹ്മണന്റെ വ്യത്യാസമില്ലല്ലോ. അവിടെ ബ്രാഹ്മണൻ എന്നുള്ള വ്യത്യാസമില്ല. അങ്ങനെ അവിടെ ബ്രാഹ്മണൻ എന്നുള്ള വർണ്ണത്തിന് പ്രസക്തി ഇല്ല. ബ്രാഹ്മണന് എന്തായാലും ബ്രാഹ്മണനേ ഉള്ളൂ. അപ്പൊ ജനകന് സന്യാസം വന്നില്ല എന്നതിനെ ഒരു പൂർവപക്ഷമായിട്ട് കൊണ്ടുവരണേ എന്തിനാ? ജനകനെന്ന് പറയുന്നത് ജനകനോ വസിഷ്ഠനോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് പുരാണങ്ങളിൽ പ്രസിദ്ധരായ ആൾക്കാരാണ്. അപ്പോൾ പുരാണപ്രസിദ്ധമായിരിക്കുന്നത് ഒരാള് ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ അല്ലെങ്കിൽ ഇനി വേദത്തിൽ തന്നെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉദാഹരണം വരുമ്പോൾ അതിന് സമാധാനം പറയാൻ വേണ്ടി പറയുകയാണ്. അത് പറയും. അങ്ങനെയുള്ള സംഭവങ്ങൾ അപവാദമാണ്, സാമാന്യ നിയമമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഒരു ക്ഷത്രിയനായ ജനകൻ സന്യസിച്ചു എന്ന് വിചാരിച്ച് അപവാദം എന്ന് പറയുമ്പോൾ അത് എല്ലാ ക്ഷത്രിയന്മാർക്കും സന്യസിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അർജുനോട് പറയുന്നതെന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്, ഭഗവാൻ നീ സന്യസിക്കരുത്. ഭാഷകാരൻ പറയുന്നതാണ് അർജുനോട് പറയുകയാണ്, ആവശ്യപ്പെടുകയാണ് സന്യസിക്കരുത് എന്ന് പറയുന്നതാണ്. കാരണം ഭക്ഷ്യകാരൻ ചിന്തിക്കുമ്പോൾ അത് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കും, വർണ്ണവ്യവസ്ഥയിലൂടെ മാത്രമേ ചിന്തിക്കൂ. ജനകൻ എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെ ഒന്ന് സംഭവിച്ചെങ്കിൽ അതൊരു അപവാദമായി സംഭവിച്ചാണ്. പക്ഷെ അതൊരു അതുകൊണ്ട് വർണ്ണവ്യവസ്ഥയെ മറികടക്കില്ല സന്യാസം, ഭക്ഷ്യകാരന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ ചോദിക്കൂ, അങ്ങനെ പറയുമ്പോൾ അവിടെ എന്തോ ഒരു തകരാറിലേ ഉണ്ട്, ഒരു ചെറിയ തകരാറുണ്ട്, ആ തകരാർ നിലനിൽക്കുന്നുണ്ട്. അത് ലളിതമായി വ്യാഖ്യാനിക്കാൻ പറയുന്നു, അർജുനോട് പറയാം നീ ക്ഷത്രിയനായ ബ്രഹ്മജ്ഞാനിയായിട്ട് സന്യസിച്ചില്ലോ, നീ എന്നെ സന്യസിക്കണമെന്ന് വെച്ചപ്പോ. അല്ല, അത് ഭഗവാൻ അർജുനോട് പറയുന്ന കാര്യം വേറെ, ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയല്ല. ക്ഷത്രിയനായതുകൊണ്ട് നിന്റെ ക്ഷാത്രധർമ്മത്തെ പരിത്യജിക്കാൻ പാടില്ല എന്ന്. ക്ഷത്രിയ കുലത്തിൽ ജനിച്ചത് അതിൻ്റെ അർത്ഥം വർണ്ണമനുസരിച്ച് സന്യാസം പാടുള്ളൂ. ബ്രാഹ്മണ കുലത്തിലാണെങ്കിൽ സന്യസിക്കും, അതിനുള്ള യോഗ്യത വേണം. അത് പറയുന്നുണ്ട്. അപ്പോൾ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഭാഷകാരം ചിന്തിക്കുന്നുള്ളൂ ഈ കാര്യങ്ങളെല്ലാം. മറ്റുള്ളവർക്ക് അപവാദങ്ങൾ അങ്ങനെ സംഭവിക്കാം. അത് ഏതോ ഒരു കാലത്ത് സംഭവിച്ചത് അല്ല ഭാഷകാരം പറയുകയാണ്. അങ്ങനെ ഒരു ജനകൻ സന്യസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് യോഗ്യതയുള്ള ക്ഷത്രിയന്മാർക്ക് സന്യസിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ എന്താ അപകടം വരാൻ പോകുന്നത്? പിന്നെ ഞാൻ ക്ഷത്രിയന്മാരല്ല സന്യസിക്കാൻ പോകും. അപ്പോൾ ഈ സന്യാസത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്ഷത്രിയനും കിട്ടും, അതുവരെ ബ്രാഹ്മണന് മാത്രം കിട്ടിക്കൊണ്ടിരുന്നു. അത് ഭാഷകാരന് ഇഷ്ടമില്ല. അല്ല ജനകൻ സന്യസിച്ചില്ല പറയുകയാണ്, ജനകൻ സന്യസിച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെ സന്യാസം എന്ന് പറയുന്നത് ക്ഷത്രിയനും അനുവദിച്ചു കൊടുത്താലുള്ള ദോഷം പറയാം. അങ്ങനെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് സന്യാസികൾക്ക് ഒരുപാട് ബെനിഫിറ്റുണ്ട്, ഫ്രീ ഭക്ഷണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും എല്ലാം ഏറ്റവും വലുതാണ് ലോകപൂജ. ലോകം ബഹുമാനിക്കും ആദരിക്കും. അപ്പോൾ അത് ബ്രാഹ്മണന് മാത്രമേ പാടുള്ളൂ അതിൻ്റെ ബെനിഫിറ്റുകൾ. ക്ഷത്രിയാദികൾക്ക് പാടില്ല, പൂജ്യരാകാൻ പാടില്ല. അതും ഭാഷ്യകാരൻ അത് പറയുന്നത് സ്വയം ഇതല്ല, സ്മൃതികൾക്കനുസരിച്ച്. സ്മൃതിയിൽ പൂജ്യ അപൂജ്യ വിചാരം വരും, ആരെയൊക്കെ പൂജിക്കാം ആരെയൊക്കെ പൂജിക്കാൻ പറ്റും. എല്ലാ വർണ്ണികളും ആശ്രമികളും പൂജിക്കേണ്ടത് ബ്രാഹ്മണനെ മാത്രമാണ്, എല്ലാവരും പൂജിക്കേണ്ടത്. അപ്പോൾ പൂജനീയൻ ആയിട്ട് ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ എന്നാണ് സ്മൃതികളിൽ, മനുസ്മൃതി ഗൗതമസ്മൃതി എല്ലാത്തിനും പറയുന്നത്. ബാക്കി എല്ലാ വർണ്ണികളും ബ്രാഹ്മണനെ പൂജിക്കാൻ വേണ്ടിയുള്ളവരാണ്, ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം. എല്ലാവരും ബ്രാഹ്മണന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക, മനുസ്മൃതി എഴുതിയിരിക്കുന്നതാണ്. ബ്രാഹ്മണന് വേണ്ടി ബാക്കിയുള്ള എല്ലാവരും ജീവിക്കുക. അപ്പോൾ ഈ സ്മൃതികളെ പ്രമാണമാക്കുന്ന ആളാണ് മനു. എന്ത് പറഞ്ഞോ അത് മരുന്നെന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അത് പിന്തുടരുന്നവരാണ് മാനവർ എന്നാണ് പറയുന്നത്. മനുവിൻ്റെ പിന്തുടർച്ചക്കാരാണ് മനുഷ്യർ, മാനവർ. അപ്പോൾ എല്ലാവരും അത് പിന്തുടരണം എന്നൊരു ധാരണ ഭാഷകാരൻ്റെ ഉടൻ കയറിപ്പറ്റി. അതുകൊണ്ടാണ് അതൊക്കെ വന്നത്.